തെളിയിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വപ്നം സർവ്വസാധാരണമായ ഒരു അനുഭവമാണ്, ഈ ഉണർവും സർവ്വസാധാരണമായ ഒരു അനുഭവമാണ്. അപ്പൊ സ്വപ്നം നമ്മൾ സത്യമായി അനുഭവിക്കുന്നു, ഉണരുമ്പോൾ അത് മറയുന്നു. അപ്പൊ ബോധ്യപ്പെടുന്നു, ഇത്രയും കാലം ഞാനത് സത്യമായിട്ട് തന്നെ അനുഭവിച്ചു. പക്ഷെ എന്നിട്ടും ഉണർന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? അസത്യമൊന്നും പോകുന്നു. അവിടെ എന്തുകൊണ്ട് നമുക്കത് അത് ഏതെങ്കിലും തത്വചിന്തകന്മാർ ബോധിക്കുന്നില്ല, എല്ലാവരും ബോധിക്കുന്നു, എല്ലാവർക്കും ഉറപ്പാണ് ഉണർന്നുള്ളത്. ഉണർന്നവനാം അശേഷം എന്ന് പറയുന്നതിന് താല്പര്യം അതാണ്, കണ്ടതെല്ലാം അസത്യം. അങ്ങനെ ഒരാൾക്ക് ബോധിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ അവസ്ഥ പൂർണ്ണമായും മാറിപ്പോകുന്നുണ്ടാണ്, അതില്ല നമ്മുടെ മുമ്പിൽ. ഉണർന്നവനാം അശേഷം. അതുകൊണ്ട് പിന്നെ വേറെ ഇടത്തിൽ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല, യുക്തി വിചാരം ചെയ്യേണ്ട കാര്യമില്ല. പണ്ഡിതനായാലും പാമരനായാലും ആരായാലും പറയും, സ്വപ്നം എന്ന് പറയുന്നത് വാസ്തവമല്ല, യഥാർത്ഥമാണ്. പൊതു ധാരണയാണ്. ഈ സ്വപ്നത്തെ കുറിച്ചും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഞാൻ പറയുന്നത് പൊതുധാരണ. പൊതുധാരണ അനുസരിച്ച് എല്ലാവരും പറയുന്നത് എന്താണ്? അത് മാറിപ്പോയി, അതങ്ങനെ ഒന്നില്ല. അപ്പോ സ്വപ്നാസത്യമാണ് തീരുമാനിച്ചു. അപ്പൊ ജാഗ്രത എന്ന് വെച്ചാൽ ഉണർവെന്ന് പറയുന്ന നമ്മളിങ്ങനെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതേ യുക്തി ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ, ഇത് നമുക്ക് അസത്യം എന്ന് ബോധിക്കണമെങ്കിൽ ഇതിനെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് ഇനി വേറൊരവസ്ഥ എത്തിച്ചേർന്ന് അവിടെ ചെന്ന് വേറെ ഒരവസ്ഥ അവിടെ ചെന്നിരുന്നിട്ട് നമ്മളെല്ലാം പറയണം, എന്താണ് ഇതുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്? ജാഗ്രതാണ്, അത് അസത്യമാണ്, ഇതാണ് സത്യം. അങ്ങനെ ഒരനുഭവം ഉണ്ടാവും. അങ്ങനെ ഒരനുഭവം നമുക്ക് ആർക്കും ഉണ്ടാകാറില്ല. ഉണ്ടാകും, സ്വപ്നം പൂർണ്ണമായും പോയി, ജാഗ്രത ഇനി ജാഗ്രത പൂർണ്ണമായും പോയിട്ട് വേറൊരവസ്ഥയിൽ ചെന്ന പോരാ. അവിടെ ഇരുന്ന് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യണം. നമ്മള് സാധാരണഗതി ജാഗ്രത വിട്ട് എവിടേക്ക് പോകും? ജാഗ്രത വിട്ട് നമ്മൾ പോകുന്ന സ്വപ്നത്തിൽ തന്നെ. അവിടെ ചെന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ചെന്നിരുന്ന് നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ടൊരു ചിന്തയും സാധ്യമല്ല. സ്വപ്നത്തിന്റെ തുടർച്ച ചിന്ത എങ്ങനെയാണോ ഈ ജാഗ്രതയിൽ സാധിക്കുന്നത്, അല്ലേ? തുടർച്ചിന്ത എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ പാൽപ്പായസിച്ചു, ഈ ജാഗ്രതത്തിൽ അതിന്റെ സ്മരണ വരികയാണ്, സ്മൃതി. സ്മൃതി വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ സ്വപ്നത്തിൽ പാൽപ്പായസം കുടിച്ചു, രസമായിരുന്നു, പക്ഷെ അത് അസത്യമായിരുന്നു. ജാഗ്രതയിൽ നിന്ന് തിരിച്ച് സ്വപ്നത്തിലേക്ക് ചെല്ലുമ്പോൾ എനിക്കിതാ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നതൊക്കെ പറയുന്നു. സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എന്താണ്. ഞാൻ രാവിലെ ദർശനമാലയുടെ ചർച്ചയൊക്കെ നടത്തി എന്ന് പറഞ്ഞെനിക്ക് അങ്ങോട്ട് ഇതിന്റെ സ്മൃതി അവിടെ വരുന്നില്ല. അത് വേറെ ലോകമാണ്. അങ്ങനെ ഒരു സ്മൃതി വന്നിരുന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നു അതൊക്കെ അസത്യമായിരുന്നു. അപ്പൊ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെയാണോ ജാഗ്രതത്തിലേക്ക് തുടർച്ച വരുന്നത്, ജാഗ്രതത്തിൽ നിന്ന് തുടർച്ച സ്വപ്നത്തിലേക്ക് അതുപോലെ വരുന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ചില യാദൃച്ഛിക സംഭവങ്ങൾ എവിടെയെങ്കിലും ചില ഇതൊക്കെ സംഭവിച്ചെന്ന് വരാം. സാധാരണ കാര്യം പറയും. അപ്പൊ ജാഗ്രതത്തിന് അസത്യമാണ് എന്ന് സ്വപ്നത്തിൽ തീരുമാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതിന്റെ തുടർച്ചയല്ല സ്വപ്നം. അതുകൊണ്ട് ഇതൊന്നും അവിടെ നമുക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അവിടുത്തെ ലോകം വേറെയാണ്. അവിടെ വേണമെങ്കിൽ നമ്മൾ ചിലപ്പം ആ സ്വപ്നത്തിൽ തന്നെ നമ്മൾ ഉറങ്ങും, ഉണരും, സ്വപ്നം കാണും, എല്ലാം സംഭവിക്കും. അതെല്ലാം ആ സ്വപ്നം എന്ന് പറയുന്ന വൃത്തത്തിന്റെ അകത്ത് ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ പുറവുമായിട്ട് അതിന് ബന്ധമില്ല. ഇത് വേറെ ലോകമാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഈ ജാഗ്രത അനുഭവങ്ങൾ അസത്യമാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഈ ജാഗ്രത അനുഭവം അസത്യമാണെന്ന് തീരുമാനിക്കുന്ന മറ്റൊരു അനുഭവം എങ്ങനെ ഉണ്ടാകും? ഒരു വഴിയില്ല. അതിന് ഇനി വേണമെങ്കിൽ ഒരാൾ പറയുകയാണ്, എനിക്ക് ജാഗ്രതം പെട്ട് വേറൊരു അനുഭവം ഉണ്ടായി, സമാധി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ ചെന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു ജാഗ്രത അസത്യമാണ് എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഒരാള് പറയുകയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നൊരു പ്രശ്നം ഒന്നും അത് സർവ്വസാധാരണമായ ഒരു അനുഭവമാണ്. സ്വപ്നം സർവ്വസാധാരണമാണ്, ജാഗ്രത സർവ്വസാധാരണമാണ്. സ്വപ്നം അസത്യമാണ്, ജാഗ്രത അറിയാം. ജാഗ്രത്തിൽ നിന്നും പോയി സമാധി പോയിരുന്നു ഇതൊക്കെ അസത്യമാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവ്വസാധാരണമല്ല എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു ക്ലെയിമാണ്, ഒരാളുടെ അവകാശവാദമാണ്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നല്ലത്, വിടാനേ പറ്റും. പക്ഷെ അങ്ങനെ ഒരു അനുഭവത്തെ മുൻനിർത്തി നമുക്ക് ചർച്ച സാധ്യമല്ല. എന്തുകൊണ്ട്? ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചർച്ച നടത്തണമെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു തരത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു ചർച്ച സാധ്യമാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം, ആ വ്യക്തിയുടെ അനുഭവത്തെ സംബന്ധിച്ച് നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റും. എന്താണോ, നമുക്കത് വിശ്വസിക്കാം. ആ അങ്ങനെ ഒരു വ്യക്തിക്ക് അനുഭവമുണ്ട്, വിശ്വസിക്കുന്നു. വിശ്വാസം വന്നാൽ പിന്നെ അവിടെ ചർച്ച സാധ്യമുണ്ട്. അങ്ങനെ ഒരാൾക്കൊരു അനുഭവം ഉണ്ടാകും. കാരണം നമുക്ക് അനുഭവം ഇല്ലല്ലോ, നമുക്കില്ലാത്ത വേറൊരാൾക്ക് ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ വിചാര സാധ്യമല്ല. അതൊരാളുടെ അനുഭവം എന്ന് പറയും, നമ്മളത് വിശ്വസിക്കുക. അതുപോലെ വേറൊരാൾക്ക് അവിശ്വസിക്കുകയും ചെയ്യാം. എനിക്ക് അനുഭവം ഇല്ലാണ്ട് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ അതിന് അനക്ഡോട്ടൽ ഫാലസി എന്ന് പറയും, ഡിബേറ്റ് സ്റ്റോപ്പറാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒരാളുടെ അനുഭവം പറഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യാൻ പറ്റില്ല, പിന്നെ അവിടെ ഡിബേറ്റ് ചർച്ചയില്ല. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനിക്കും നിങ്ങൾക്കും ബോധ്യമായ തലത്തിൽ നിന്നുകൂടെ പരസ്പരം ചർച്ച സാധ്യമാണ്. എല്ലാവരും അംഗീകരിക്കണം. അപ്പൊ ഞാനും നിങ്ങളും കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെ എത്തിച്ചേരുന്നിടത്ത് മാത്രമേ ഒരു കാര്യത്തെ നമുക്ക് ചർച്ച ചെയ്ത് മനനത്തിലൂടെ തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയും. ഇതിനാണ് സാറിന് നോൺ ലീനിയർ തിങ്കിങ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് പേർ കൂടിച്ചേരുന്നു. നിങ്ങൾ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്തുകൊണ്ട്? എനിക്കും നിങ്ങൾക്കും സ്വീകാര്യമായ കാര്യങ്ങളായും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്ത് അവസാനം എന്ത് ചെയ്യുന്നു, എല്ലാവരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നു. ഒരു ടേബിളിന് ചുറ്റിലും ഇരുന്ന് തീരുമാനത്തിൽ എത്തിച്ചേരുന്നിടത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ നമുക്ക് പരിശോധിക്കാൻ സാധിക്കാത്തതായ ഒരു ക്ലെയിമിനെ മുൻനിർത്തി ചർച്ച ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള ചിന്താരീതികളുണ്ട് പശ്ചാത്തലം. അപ്പോൾ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ചർച്ച ചെയ്യും. ലീനിയർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു സ്റ്റെപ്പ്, പിന്നെ അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ്, അതിൻ്റെ അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ എത്തിച്ചേരുന്നു. അങ്ങനെയാണ് ലീനിയർ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ക്രമമായി പോകും. അപ്പൊ അദ്വൈതം ഇതിൽ ഏത് പക്ഷമെന്ന് വെച്ചാൽ അദ്വൈതത്തിൽ രണ്ടുമുണ്ട്. നിങ്ങൾ സമാധി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് ലീനിയർ തിങ്കിങ് ആവും. മറ്റൊരാളെ നമ്മളെ ചർച്ചയിൽ ഒരിക്കലും ഉൾപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് പരസ്പരം ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന ചർച്ച തീരുമാനിക്കണമെങ്കിൽ അത് നോൺ ലീനിയറാണ്. രണ്ടു തരത്തിലുള്ള പ്രക്രിയ അദ്വൈതത്തിലുണ്ട്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ AC=B, BC=C, AC=C എന്ന് പറയുന്നത് ലീനിയർ തിങ്കിങ്. അങ്ങനെ ഒരു ചർച്ചയും ഉണ്ടാകും. അത് എന്താണ്, ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിന്തിച്ച് എത്തിച്ചേരും. അപ്പൊ അവിടെ അവസാനം എത്തിച്ചേരുന്ന കൺക്ലൂഷൻ എല്ലാവർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പോ ഈ സ്വപ്ന ദൃഷ്ടാന്തം കൊണ്ടുവന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്കിവിടെ ജാഗ്രതയിലിരുന്നു കൊണ്ട് അത് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഇനി ജാഗ്രതത്തിന്റെ മിഥ്യാത്വം നമ്മളിവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിന് വേറൊരു തലമില്ല. വേറെ സ്ഥലത്ത് പോയി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. സമാധി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും നമുക്ക് കൂടിയിരിക്കും. ഒരു ടേബിളിന്റെ ചുറ്റും എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് സമാധി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധിയില്ല. നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കില്ല. സാധിക്കുന്ന കാര്യമില്ല. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, അദ്വൈതിയും ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് സങ്കല്പമാണോ അസത്യമാണോ എന്ന് ചർച്ച ചെയ്യുന്നു. സ്ഥൂല സങ്കല്പം, സ്ഥൂല സങ്കല്പം എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്, ജാഗ്രതത്തിലാണ്. സ്വപ്നത്തിൽ വരുന്നത് സൂക്ഷ്മ സങ്കല്പങ്ങളാണ്. അതിനോട് താരതമ്യം ചെയ്തിട്ട് ജാഗ്രതയിലെ സങ്കല്പങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറയുന്നത്, സ്ഥൂല സങ്കല്പം. ആ സ്ഥൂല സങ്കല്പമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു യുക്തിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ തന്നെ തീരുമാനിക്കുന്നു. ഇനി വേറൊരു അവസ്ഥയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കും എനിക്കും സമ്മതമാണ്. നമ്മളെല്ലാവരും അത് അതിലെ ആ യുക്തി, അതിലെ യുക്തി പ്രത്യേകം മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതൊരു ലീനിയർ തിങ്കിങ് ആണ്, അത് അദ്വൈതം മനസ്സിലാക്കാത്തവരാണ്. അങ്ങനല്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ പറയുന്നു യുക്തിയാണ്. ഇതൊക്കെ നമ്മൾ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സത്യമായി അനുഭവിച്ചുകൊണ്ടിരുന്നാൽ ഇത് അസത്യമാകും. അപ്പൊ ചോദിക്കും അതെങ്ങനെ ആവും, അതിനെന്താ, ഇത് പോലെ സ്വപ്നം പോലെ. സ്വപ്നം എന്ത് ചെയ്യുന്നു, സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് അസത്യമായി. അപ്പോ എന്ന് ഞാൻ പറയുമ്പോ ആ യുക്തി അനുസരിച്ച് അതുകൊണ്ട് മനസ്സിലാക്കണം. ആ യുക്തിയിൽ നിന്നുകൊണ്ടാണ് ആ യുക്തി എന്ന് പറയുന്നത്. ഒരേ സമയം അദ്വൈതത്തെ സംബന്ധിച്ചൊരു മേന്മയാണ്, ആ സമയം അതായത് പോരായ്മയാണ്. പോരായ്മയില്ലാത്തല്ല യുക്തി എന്ന് പറയും. ഏത് യുക്തിയിലും പോരായ്മ ഉണ്ടാകും. ഒരു യുക്തിയും പൂർണ്ണമല്ല. പക്ഷെ അതിന്റെ മേന്മ എന്താണോ, ഇത് അസത്യമാണെന്ന് പറയുന്നതിന് നമുക്കൊരു യുക്തിയുണ്ട്. എങ്ങനെ യുക്തി, എപ്പോൾ അനുഭവത്തെ മുൻനിർത്തിയായിരിക്കണ യുക്തി. അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് യുക്തി വിചാരം ചെയ്യുന്നത്. എല്ലാ യുക്തികളും അങ്ങനെയാണ്, അനുഭവം യുക്തി. അനുഭവത്തിന് വിരുദ്ധമായ യുക്തി പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. അനുഭവം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ അനുഭവമായിട്ട് എടുക്കുന്നത് സ്വപ്നത്തെ. അതൊരു അനുഭവമാണ്. എന്താണ് സ്വപ്ന അനുഭവമല്ല, സ്വപ്നത്തെ അനുഭവിച്ചിട്ടില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. സ്വപ്നം അസത്യം എന്ന് പറയാം, പക്ഷെ അനുഭവം എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. സ്വപ്നം ഒരാൾക്ക് അസത്യമാണെന്ന് പറയാം, പക്ഷെ സ്വപ്നം അനുഭവമല്ല എന്ന് പറയാൻ പറ്റില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, അത് അനുഭവമാണ്. യോഗിന്റെ ജാഗ്രത അനുഭവം തന്നെ, സ്വപ്ന അനുഭവം തന്നെ. അപ്പോൾ സ്വപ്നത്തിന് അനുഭവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതാണ്, സത്യം എന്ന് അനുഭവിക്കുന്നു, അസത്യം. ജാഗ്രത അനുഭവത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതല്ല, സത്യം എന്ന് അനുഭവിക്കുന്നു. ഇപ്പൊ രണ്ടിടത്തും മാറാതെ നിൽക്കുന്ന എന്താണ്? അനുഭവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സത്യം എന്നുള്ള അനുഭവം. അവിടത്തെ കാര്യം നമ്മളിവിടെ എന്താ മനസ്സിലാക്കിയത്? അത് അസത്യമാണ്. ശരി, എന്നാ ഇത് അസത്യമാണെന്ന് നമ്മൾ എവിടെ പോയി മനസ്സിലാക്കുന്നു? എവിടെയും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്നത്. അദ്വൈതി യുക്തിയെ ആശ്രയിക്കുന്ന അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഇതിലൊന്നും ഇങ്ങനെ ഇത് അസത്യമാണ് മിഥ്യയാണെന്ന് പറഞ്ഞ ആൾക്കാർ ചിരിക്കും. എന്തോന്ന് സത്യം, എന്തോന്ന് മിഥ്യ, നിങ്ങൾ മിഥ്യ എന്ന് പറയുന്ന തന്നെ ഒരു മിഥ്യയാണെന്ന് പറയും. അദ്വൈതത്തിൽ അങ്ങനെ ഒരു ചർച്ച വരും, മിഥ്യ മിഥ്യയാണോ സത്യമാണോ. മിഥ്യ മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വരും? മിഥ്യ മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒന്നും തോന്നില്ല. മിഥ്യ എന്ന് പറയുന്നത് മിഥ്യയാണെന്ന് പറഞ്ഞാൽ എന്ത് വരും? മിഥ്യയില്ലാതെ മിഥ്യ സത്യമാണെന്ന് പറഞ്ഞാൽ, മിഥ്യ എന്ന് പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞാൽ എന്ത് വരും? എന്നാലും മിഥ്യയില്ലാതെ വരും. നമ്മൾ അദ്വൈസത്തിൽ പഠിക്കും, മിഥ്യ മിഥ്യയാണോ അത് മിഥ്യസത്യമാണോ. അവിടെ ചെന്ന് പഠിച്ചാൽ ഇപ്പോഴേ അവരുടെ തലയിൽ കേട്ടില്ല. അപ്പോ നമ്മൾ ഇവിടെയും തീരുമാനിക്കണം എന്താണോ, വേറെ വഴിയില്ല. ഇവിടെ ഇരുന്ന് ഇത് അസത്യവും തീരുമാനിക്കുന്നു, ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? യുക്തി. അതാണ് അദ്വൈതത്തിൽ യുക്തിക്ക് വലിയ പ്രാധാന്യം വരുന്നത്. ആ യുക്തിയാണ് ഈ പറയുന്നത്, സ്വപ്ന ദൃഷ്ടാന്തം എന്ന് പറയുന്ന ആ യുക്തി. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒന്നുകൂടെ വിശദീകരിച്ചു തന്നെയാണ്. അല്ല, ഇത് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒന്നുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മണ്ടന്മാരായ ശിഷ്യന്മാരെ കിട്ടണം. അവരെന്തും മനസ്സിലാക്കും. നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കും. അതിന് ഞാൻ ഒരു വ്യാഖ്യാനം പറഞ്ഞാലും മനസ്സിലാക്കും. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് വിചാരം ചെയ്യണമെന്ന് പറയുന്ന അതാണ്. ഇപ്പൊ വിചാരം ചെയ്യുന്നവിടെ ജാഗ്രതയിൽ തന്നെ, ബോധ്യപ്പെടുന്നവിടെ ജാഗ്രതയിൽ തന്നെ. അതൊരു ബോധ്യപ്പെടലിനപ്പുറമൊന്നുമില്ല. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതെന്തായി? അയാളെ സംബന്ധിച്ച് അതൊരു സിദ്ധാന്തമാണ്. ഇപ്പോഴാണ് അതിനെ സിദ്ധാന്തം എന്ന് പറയുന്നത്. ബോധ്യപ്പെടുന്നു. അതായത് പ്രപഞ്ചം, നമ്മൾ പൂർവികന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം, നമ്മളും കാണും. അപ്പൊ അവരാരും പ്രപഞ്ചത്തെ മിഥ്യയാണ് അങ്ങനെ ഒരു ചിന്ത അവരെ ഉള്ളിൽ വന്നിട്ടില്ല. ചിലർക്ക് വന്നിരിക്കും, സാറിനാർക്കും വന്നിട്ടില്ല. അപ്പൊ ചിലർ ചിന്തിച്ചു, ചിന്തിച്ചിട്ട് പറഞ്ഞ എന്താണിത്? അവരുടെ ഒരു യുക്തി അനുസരിച്ച് പറയുന്നത് മിഥ്യയാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി? അതൊരു സിദ്ധാന്തമാണ്. അതിനൊരു സിദ്ധാന്തമെന്ന് പറയും. ജഗത് മിഥ്യ ഒരു സിദ്ധാന്തമായി. അത് യുക്തിയിലൂടെ തീരുമാനിക്കുന്നതാണ് ആ ഒരു സിദ്ധാന്തം. ആ യുക്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ സിദ്ധാന്തം അതോടെ തുടങ്ങും. യുക്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ സിദ്ധാന്തം. അല്ലാതെ ഞാൻ പറയുകയാണ് ജഗത് മിഥ്യയുള്ള എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ആരോട് പറയാൻ പറ്റും? മണ്ടന്മാരായ ശിഷ്യന്മാരുടെ പോലെ ഉറങ്ങിയിരിക്കില്ല. ചിന്തിക്കുന്നവരും അതങ്ങനെ അത് ശരിയോ പറഞ്ഞ പോലെ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. ഒരാൾക്ക് ബോധ്യപ്പെടുമ്പോഴേ അത് അയാളുടെ സിദ്ധാന്തമാകും. അദ്വൈതം അത് ആണ് ഇവിടെ പറയുന്നത്. ഇത് സ്ഥൂല സങ്കല്പന, സ്ഥൂല സങ്കല്പങ്ങളാണ് ഈ കാണുന്നതെല്ലാം പറയുന്നത്. ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. അടുത്ത പദ്യത്തിൽ അത് തന്നെ വിശദീകരിക്കുന്നു. യുക്തി കൊണ്ട് തന്നെ അത് വിശദീകരിക്കുന്നു. ഇപ്പോ ആപ്പിള്, ആപ്പിൾ മരത്തിൽ നിന്ന് വീണ അങ്ങോട്ട് പോകും. മനുഷ്യൻ എത്ര കാലം മുതൽ ആപ്പിള് കാണാൻ തുടങ്ങിയ അന്ന് മുതലേ അത് എന്താണോ താഴോട്ട് തന്നെ വീഴുന്നു. എല്ലാവർക്കും അറിയാം താഴോട്ടാണ് വീഴുന്നതെന്ന്. പക്ഷെ ആ പതനത്തെ കുറിച്ച് ഒരാളാണ് ചിന്തിച്ചത്. അങ്ങനെ അയാൾ അതിനെ കുറിച്ച് ചിന്തിച്ച് എന്തുകൊണ്ടാണത് പതിക്കുന്നത്? അതൊരു ആപ്പിളായിരിക്കണമെന്നില്ല, തേങ്ങയായാലും മതി, അല്ലെങ്കിൽ താൻ തന്നെ സ്വയമായാലും മതി. അപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോ വെറുതെ ഇരുന്ന് നമ്മളെ പറ കുത്തിയിരുന്ന് ചിന്തിക്കുക, യുക്തി അനുസരിച്ചല്ല ചിന്തിക്കുന്നത്. അവിടെ എങ്ങനെ ചിന്തിച്ചു? മാത്തമെറ്റിക്കലായിട്ട് ചിന്തിച്ചു. ആ ചിന്തയ്ക്ക് സഹായിച്ചത് മാത്തമെറ്റിക്സ് ആണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഒരു നിയമത്തെ കണ്ടെത്തി. ആ നിയമത്തിനാണ് എന്ന് വിളിക്കുന്ന എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ആ ഫോഴ്സിൽ കണ്ടെത്തിയ ഒരു നിയമം, അതിനാണ് ഗ്രാവിറ്റേഷണൽ ലാ എന്ന് പറയുന്നത്. ആ വീഴ്ചയിൽ കണ്ടെത്തിയ ഒരു നിയമം. അത് അവിടെ എന്താ ഉപയോഗിച്ചത്? അത് മാത്തമെറ്റിക്സ് ഉപയോഗിച്ചു അവിടെ. പിന്നെ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എന്താണ് പരീക്ഷണങ്ങളും നടത്തി. രണ്ടും വന്നു. രണ്ടും കൂടെ കൊണ്ട് എന്ത് ചെയ്തു? അത് ആ നിയമം അതിന് ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് കണ്ടെത്തി. എന്ന് വെച്ചാൽ അവിടെ നിയമം കണ്ടെത്തി എന്താണ്? നിങ്ങൾ ഈ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഒരു പഞ്ഞെടുത്ത് താഴോട്ടിട്ടാലും 10 കിലോ ഉള്ള ഒരു ഇരുമ്പ് കെട്ടിയെടുത്ത് താഴോട്ടിട്ടാലും വന്ന് വീഴുന്ന ഒരേ സമയത്തായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന എന്തായിരിക്കും? പഞ്ഞി പതുക്കെ വീഴത്തുള്ളൂ, കല്ല് നേരത്തെ വീഴുന്നു, അങ്ങനെയല്ല. രണ്ടു വീഴുന്ന ഒരേ സമയമായി. പക്ഷെ നമ്മൾ പരീക്ഷിച്ചു നോക്കാം, മേളിൽ നിന്ന് ഒരു പഞ്ഞെടുത്തിടുക, കല്ലെടുത്ത് ആഴപ്പെടുക, രണ്ടും ഒരേ സമയം വീഴും. എന്തുകൊണ്ട്? വെയിറ്റിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ വായുവിന്റെ പ്രതിരോധമുണ്ട്. അപ്പൊ ഈ പരീക്ഷണം നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള വായുവിനെ മാറ്റണം. ഒരു വാക്വം സൃഷ്ടിച്ചിട്ട് ഈ രണ്ട് സാധനം ഇട്ട് കഴിഞ്ഞാൽ രണ്ടും വന്ന് വരുന്ന ഒരേ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാണ് ഗ്രാവിറ്റേഷൻ എക്സ്പെരിമെന്റ് കാണാൻ പറ്റുന്ന ഒരേ സമയം വന്ന് താഴെ. അപ്പോൾ അതെന്താണ്? അത് കാൽക്കുലേഷൻ മാത്തമെറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പോൾ അതൊരു ലായായി, ഒരു നിയമമാണ്. അത് പൂർണ്ണമായി ശരിയാണെന്ന് വെച്ചാൽ അതിന് പോരായ്മകളുണ്ട്. അതാണ് പിന്നീട് ഐൻസ്റ്റീൻ തിരുത്തിയത്. അതിൽ വന്ന പോരായ്മകളെ തിരുത്തിയാണ് ഐൻസ്റ്റീൻ പുതിയ ജനറൽ തിയറിയും റിലേറ്റിവിറ്റി പുതിയ നിയമം ഉണ്ടാക്കിയത്. അത് അതിന് വരുന്ന പെശകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ഇന്നും അംഗീകരിക്കുന്ന ആ നിയമമാണ്. ആ നിയമം വെച്ചുകൊണ്ടാണ് നമ്മൾ ആ നിയമത്തെ ശരിക്കും പഠിക്കുന്നത്. മനുഷ്യൻ പഠിച്ചതുകൊണ്ടാണ് ഇവിടെ നിന്ന് റോക്കറ്റ് വിട്ടാൽ അത് ചന്ദ്രനും ചൊവ്വയിലുമൊക്കെ പോയി ഇറങ്ങുന്നത്. അതിന്റെ തെളിവാണത് ആ നിയമത്തിന്റെ. അപ്പോൾ അതെന്താണത്? ആ ഒരു നിയമം കണ്ടെത്തി, അതിൽ പ്രഡിക്ഷൻസ്, ഈ നിയമം കൊണ്ട് ഇന്നൊക്കെ സാധിക്കാമെന്ന് പ്രഡിക്റ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അത് തെളിയിക്കുക. അതല്ല സിദ്ധാന്തം എന്ന് പറയുന്നത്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പ്രഡിക്ഷൻ ഒന്നുമില്ല, അത് കേവല യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു. യുക്തി കൊണ്ട് സമർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ വരുന്നു? അതൊരു സിദ്ധാന്തമായിരിക്കും. സിദ്ധാന്തമായി കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റാൻ അവകാശം. ലായാണെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ കൂടുതൽ കൂടുതൽ കൂടുതൽ കണ്ടെത്താം പുതിയ പുതിയ കാര്യങ്ങൾ. രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. ഇത് യുക്തി കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ, വേറെ ഒരു വഴിയും. യുക്തി ഇല്ലെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. അയാളത് സ്വപ്ന ലോകത്തിലാണ്. ഈ സ്വപ്ന സ്വപ്നം എന്ന് കേട്ട് കേട്ട് കേട്ട് ആൾക്കാർ സ്വപ്ന ലോകത്തിലേക്ക്. അപ്പൊ അവരെ എത്തിച്ചേരുന്ന അദ്വൈത സിദ്ധാന്തത്തിലുള്ള സ്വന്തം സിദ്ധാന്തങ്ങളിലായിരിക്കും അത് പ്രത്യേകം മനസ്സിലാവും. അതുകൊണ്ട് ഈ പറയുന്ന ഈ കാര്യം നമ്മളോട് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതൊക്കെ ഇവിടെ തന്നെ, അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന കാഴ്ചകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഉണർന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് അതിൽ തീരുമാനങ്ങൾ എടുക്കുക, അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാത്രമേ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചോദിക്കും, സമാധി പോലെയുള്ള കാര്യങ്ങൾ അത് വേറൊരു തലമാണ്. അത് എന്താണ്? ഒരു വ്യക്തിയുടെ വ്യക്തിനിഷ്ഠമായ അനുഭവം. അതിന്റെ തലം വേറെയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് അദ്വൈതത്തെ കുറിച്ചാണ്, സമാധിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സമാധി ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങളുടെ ഒരു പ്രൈവറ്റായ ഒരു കാര്യമാണ്. അതൊരിക്കലും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്നേ പറയാൻ പറ്റും. അത് പലപ്പോഴും അത് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ല, ഒരാൾ ശരിയായ സാധനങ്ങൾ, യോഗ സാധനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥയെ പ്രാപിക്കാം. അതിന് ശാസ്ത്രം പ്രമാണം. അങ്ങനെ സംഭവിക്കും. ശാസ്ത്രം പ്രമാണം എന്ന് പറയുന്നത് വ്യക്തി അനുഭവ പ്രമാണമാകുന്നതാണെങ്കിൽ ആ വ്യക്തി അനുഭവം സർവ്വസാധാരണമായിരുന്നു. എന്നാലത് എല്ലാവർക്കും പ്രമാണമാണ്. അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് അനുഭവം, ആ വ്യക്തി മാത്രമേ അത് പ്രമാണമാകൂ. എന്റെ അനുഭവം എനിക്ക് മാത്രം പ്രമാണം, മറ്റുള്ളവർക്ക് അത് പ്രമാണമാണ്. അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. വിചാരം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുക. എനിക്ക് മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാകണം. അങ്ങനെയാണ് അദ്വൈതത്തിന്റെ വിചാരത്തിൽ ഗുരു എപ്പോഴും പറയുന്ന എന്താണ്? മനനം പരിചിന്ത ചെയ്തിടയണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ചിന്തയിലൂടെ ബോധ്യപ്പെടേണ്ട കാര്യം. അതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ബാക്കിയെ ഞാൻ പറഞ്ഞു പറയുന്നതിന് പറ്റും. പിന്നെ ബോധ്യപ്പെടുക നമ്മൾ പറയുന്നു. ചിന്തയിലൂടെ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ബോധ്യം രണ്ടു പേർക്ക് മനസ്സിലാകും. ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെപ്പോഴും നിൽക്കത്തില്ല. എന്തുകൊണ്ട്? ബോധ്യം എന്ന് പറയുന്നത് ഒരു മാനസിക വൃത്തിയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിരിക്കത്തില്ല. പക്ഷേ ബോധ്യത്തിന് വേറൊരു സവിശേഷതയുണ്ട്. അദ്വൈതത്തിന് വിശേഷിച്ചു അതിനാണ് പ്രാധാന്യം. എന്താണ്? ബാധ സംഭവിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് അദ്വൈതം സ്ട്രെസ് ചെയ്യുന്ന അവിടെയാണ്. അദ്വൈതത്തിന് അത്രേ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ മനസ്സിലാക്കിയത് പുസ്തകമാണ്. അല്ലേ, പുസ്തകമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അതിന് ഒരു സംശയമില്ല. ആരെങ്കിലും എന്നോട് പറയണം എന്റെ മുമ്പ് ഇരിക്കുന്ന ഒരു ദോശയാണെന്ന് പറഞ്ഞു ഞാൻ അംഗീകരിക്കും. ഇതെന്റെ ബോധ്യമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പല വിഷയങ്ങൾ, അപ്പോൾ എന്റെ മനസ്സിൽ ഈ ബോധ്യമുണ്ട്. വിഷയം മാറുന്നത് എന്റെ മനസ്സിൽ പല വിഷയങ്ങളുണ്ട്, പല പല കാര്യങ്ങളും എന്റെ മനസ്സിൽ കിടന്നു. ഈ ബോധ്യം അവിടെ ഇല്ല, പക്ഷേ എന്റെ ഈ ബോധ്യത്തിന് ഒരിക്കലും ബാധ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാൻ നേരത്തെ ഇതിന് പുസ്തകം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നേക്കും എന്തായിരിക്കും? പുസ്തകം തന്നെ. അദ്വൈതത്തിന്റെ നില ഇതാണ്, എന്നേക്കും ഇത് പുസ്തകമായിരിക്കും. ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരിക്കലും എന്താകത്തില്ല, ദോഷമാകത്തില്ല. ഇതിനാണ് ബോധ്യം എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും ഞാൻ എന്നെ ദോഷയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ബോധ്യത്തിന് ബാധ സംഭവിച്ചു എന്ന് പറയുന്നതാണ്, ബാധിച്ചു. അപ്പൊ ബാധയുടെ അർത്ഥം എന്താണ്? എനിക്ക് നേരത്തെ ഉണ്ടായ ബോധ്യം അസത്യമാണെന്ന് ഞാൻ അറിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്വൈതത്തിന്റെ നിലപാട് ഇതാണെന്ന് പോലും ഈ വ്യാഖ്യാതാക്കൾക്കൊന്നും അറിയത്തില്ല പലർക്കും, എല്ലാവർക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ബോധ്യത്തിന് ബാധ സംഭവിക്കാതിരിക്കാതെ മാത്രമാണ് അദ്വൈത ജ്ഞാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ ജീവിതത്തില് ഏത് യഥാർത്ഥ ജ്ഞാനത്തിന് സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ എന്റെ മുമ്പേ ഇരിക്കുന്ന മയക്ക് മയക്കെന്നറിയുന്നു, ക്ലാസ് ക്ലാസ് എന്നറിയുന്നു, കപ്പ് കപ്പെന്നറിയുന്നു, നിങ്ങളോരോരുത്തരും അറിയുന്നു. ഇതിനൊന്നും എനിക്ക് ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല. ഈ അറിവൊക്കെ അസത്യമാണെന്ന് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ബോധിക്കുന്നില്ല. സാധ്യമേ അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അത് വസ്തുനിഷ്ഠമായ ജ്ഞാനമാണ്. അതിനാണ് അദ്വൈതീയം വസ്തുതന്ത്രം എന്ന് പറയുന്നത്. വസ്തുവിന് അധീനമായ ജ്ഞാനമാണ്. വസ്തുവിന് അധീനമായ ജ്ഞാനത്തിന് ബാധ സംഭവിക്കത്തില്ല. കർമ്മസൂത്രത്തിൽ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്യുന്നില്ല, അതിന് ബാധ സംഭവിക്കുന്നില്ല. വസ്തുതന്ത്രമായ ജ്ഞാനം. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തുതന്ത്രമായ ഒരു ജ്ഞാനമാണ്. ബ്രഹ്മം ഒരു വസ്തുവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം എന്ന് പറയുന്നൊരു തത്വമാണ്. അത് ബുക്ക് പോലെയോ പേന പോലെ അല്ല, മറിച്ച് എന്താണ്? തത്വമാണെന്ന് ആര് പറയുന്നു? തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പരമാർത്ഥം? സത്യം. ആ സത്യതന്ത്രമാണ് അർത്ഥം. സത്യത്തിന് അധീനമാണ് അതിനെ കുറിച്ചുള്ള ഞാൻ. സത്യത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് ആ സത്യത്തെ കുറിച്ചുള്ള അറിവിനും ബാധ സംഭവിക്കുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊന്നുകൂടെ പറയുന്നു. ആ ജ്ഞാനത്തിന് ബാധ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്ത് സത്യമായിരുന്നു? തത്വം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ തത്വത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണത്. ആ ജ്ഞാനത്തിന് ബാധ സംഭവിക്കത്തില്ല. പക്ഷെ എന്ത് സംഭവിക്കും? ഇതുവരെ പറഞ്ഞു നിങ്ങൾ എന്ത് മനസ്സിലാക്കി? മാറ്റം സംഭവിക്കും. അത് ഉണ്ടായി മാറും അറിവ് ഉണ്ടാകും. മാറും അറിവ് എന്ന് പറഞ്ഞു അതിൽപ്പെടുന്നതാണ് അറിവ്. നിങ്ങളുടെ ബ്രഹ്മത്തെ അറിഞ്ഞാലും അറിവ് എങ്ങനെയായിരിക്കും? ഉണ്ടായി മാറും അറിവ് അറിവ്. നിങ്ങളിപ്പോ ബ്രഹ്മത്തെയൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വിശന്നാല് തലവേദന വന്നാല് അപ്പൊ മനസ്സിലെന്തായിരിക്കും? തലവേദനയെ കുറിച്ചുള്ള വേദനാജ്ഞാനമായി, രസത്തിനെ കുറിച്ചുള്ള ജ്ഞാനമായിരിക്കും. അവിടെ ബ്രഹ്മമൊന്നും കാണത്തില്ല. എന്തുകൊണ്ട്? അറിവെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എപ്പോഴും? ഉണ്ടായി അറിവ്, അതിന് മാറ്റം. പക്ഷേ ആ ജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? അത് വസ്തു തന്ത്രമാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും അസത്യം നിങ്ങൾക്ക് ബോധിക്കാൻ പറ്റില്ല. ഒരിക്കലും അസത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞോ പിന്നെ അത് അസത്യമൊന്ന് ബോധ്യപ്പെടുന്നില്ല. അതാണ് അത് പരമാർത്ഥമായ എന്റെ ഒരു ഗുണം. അതാണ് പക്ഷെ അതും എന്താണ്, അതും ഈ ജാഗ്രതയിലിരുന്ന് നമ്മുടെ ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് ബോധിക്കുന്ന ഒരറിവാണ് എന്നാണ് ആരുടെ അഭിപ്രായം. പ്രത്യേകം മനസ്സിലാക്കാം.